ബ്രഹ്മവിദ്യാലയം, കനകജൂബിലി, നേട്ടങ്ങൾ, കോട്ടങ്ങൾ, പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. ബ്രഹ്മചാരി അനീഷ് ചോദ്യമാണ്. ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത് ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്? വാസനയും യോഗ്യതയുള്ളവരെ പിന്നെ കണ്ടെത്തി പരിശീലനം നടത്തി, പിന്നെ ഒന്നുകൂടെ പറഞ്ഞെന്താണ്? കൊണ്ടുവന്ന് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു എന്താണ്? ഇടപരാർത്ഥം പ്രവർത്തിക്കുന്നതിന് വിട്ടയക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരോപകാരാർത്ഥം പ്രവർത്തിക്കുന്നതിന് വിട്ട ഈ എല്ലാത്തിനെയും ഇങ്ങനെ പഠിപ്പിച്ച് വിട്ടയച്ചിരുന്നെങ്കിൽ കൂടെ ഒരു പ്രശ്നമില്ലായിരുന്നു. മനസ്സിലായ? അപ്പൊ അതുവരെ ഓക്കെ. അപ്പോ പഠിപ്പിക്കുന്നതും ഓക്കെ, പഠിച്ചു മനസ്സിലായി, എല്ലാവരും പരോപകാരത്ത് വരം പ്രവർത്തിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നേട്ടം തന്നെയാണ്. ഇതൊന്ന് പാട്ട് കേടിക്കുന്നു. ഓഹ്, എത്ര ഫോണ്! അപ്പോ വിട്ടയക്കുന്നു, അവർ നാട്ടിൽ പ്രചാരണം നടത്തുന്നു. അങ്ങനെയും കാണുന്നുണ്ട്. ഇവിടുന്ന് ഇവിടെ വന്ന് കുറച്ചു കാലം നിന്ന് ബ്രഹ്മവിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിട്ട് പുറത്തുപോയി പ്രചരണം നടത്തുന്ന പലരും ഉണ്ട്. അവരെ കൊണ്ട് ഈ പ്രസാരത്തിന് ഒരു ദോഷവുമില്ല. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും എന്റെ മനസ്സിലുണ്ട് ചിലരൊക്കെ. അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നത്തിനൊന്നും നിൽക്കുന്നില്ല. അപ്പോ ബ്രഹ്മവിദ്യ ഇവിടെ ഒന്ന് പഠിക്കുക, പുറത്തുപോയി പ്രചാരണം നടത്തുക, ഓക്കെ, വളരെ നല്ല കാര്യം. അതുകൊണ്ട് ഗുണമേ ഉള്ളൂ. അങ്ങനെ പുറത്തുപോയി പ്രചരണം നടത്തുന്നവർക്കും ബുദ്ധിമുട്ടൊന്നും വരാൻ വഴിയില്ല. ഞാൻ നോക്കിയിട്ട് അവിടെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ പ്രശ്നം വരുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാണ് കോട്ടം. ബ്രഹ്മവിദ്യ പഠിക്കുക, പ്രചരിപ്പിക്കുക, അത് നേട്ടം തന്നെയാണ്. കോട്ടം വരുന്ന അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നു. അപ്പം ബ്രഹ്മവിദ്യാലയം കൊണ്ടുള്ള നേട്ടം എന്തെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. പുറത്തു പോവുക, പ്രചരിപ്പിക്കുക, അത് നേട്ടം. കോട്ടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ തന്നെ സന്യാസിയായി അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പം അത് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇനി പ്രതീക്ഷ, മൂന്ന് ചോദ്യമാണ്. എന്തൊക്കെയാണ് നേട്ടം? പോയി ധർമ്മ പ്രചാരണം നടത്തിയ നേട്ടമാണ്. കോട്ടം, ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ വന്നു കഴിഞ്ഞാൽ കോട്ടമാണ്. പിന്നെ ഇനി ഇതിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ഇതാണ്. അപ്പോ ഈ അടുത്ത ദിവസം സജിതാനന്ദ സ്വാമി സമാധിയുടെ മുമ്പ് വെച്ച് എന്നോട് പറഞ്ഞു, വലിയ പാടാണ്, എല്ലാരും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ. സ്വാമി സത്യസന്ധമായിട്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞ് പണ്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാം പോയി തൊപ്പിയിടുമെന്ന്, എന്നുവെച്ചാൽ ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിയും പറഞ്ഞു. എപ്പോ? ധർമ്മസംഘം രൂപീകരിക്കുന്ന സമയത്ത്. അതിന്റെ ആലോചന നടക്കുമ്പോ എവിടെ വച്ച്? കുറുക്കഞ്ചേരി. അപ്പോ സന്യാസിമാരെല്ലാം കൂടെ ചേർന്നൊരു സംഘം ഉണ്ടാകും. അപ്പൊ ഇതിൽ പ്രശ്നമൊന്നും വെച്ചാൽ സംഘത്തിനൊരു ബൈല ഉണ്ടാക്കി ആ ബൈലയിൽ എല്ലാവരും ഒപ്പിടണം. ഒപ്പിടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന സ്വത്തുക്കൾ പലർക്കും പലയിടത്തും ആശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട് പുനരുദ്ദേശിയന്മാർ. അതെല്ലാം ഈ ധർമ്മസംഘത്തിൽ വരും. ഇപ്പൊ പിന്നെ ഒറ്റ ഭരണസമിതിയാകും. ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അപ്പൊ അവരുടെ കൂടെ കയ്യിരിക്കുന്ന സ്ഥാനം പോവുകയാണ്. സന്യാസിമാരാണ് ഇവരെന്താ വിചാരിക്കുന്നത്? കുറച്ചു ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. അല്ലേ? അപ്പൊ ഇത് ചുവരി ഒരു പൊതുവായ ധർമ്മസംഘത്തിൽ ഇരുന്നോട്ടെ, അതാണ് ഗുരുവിന്റെ താല്പര്യം. പക്ഷെ ഇത് പലരും ഇത് സമ്മതമല്ല. ഇതായിരുന്നു പ്രശ്നം. ഞാൻ സച്ചിദാനന്ദ സ്വാമിയോട് ചോദിക്കും, ഇതായിരുന്നില്ലേ പ്രശ്നമാണ്? അപ്പൊ ഗുരു ജീവിച്ചിരുന്നപ്പോ ഗുരു വിചാരിച്ചിട്ട് ഇവരെ ഒരുമിപ്പിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. അപ്പൊ ധർമ്മസംഘം രൂപീകരിച്ചു. ഈ പ്രശ്നം പരിഹരിച്ചില്ല. അന്ന് അവകാശപ്പെടുന്നതനുസരിച്ച് ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് അവര്, നടരാജഗുരു. നടരാജഗുരു അധികം ഒപ്പിട്ടില്ല. എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് അവിടെ ചർച്ച ചെയ്ത പ്രശ്നം ഇതാണ്, സ്വത്തുക്കളെല്ലാം ഈ ഒന്നിന്റെ കീഴിലാകുമോ? എന്തുകൊണ്ടാണ് ഒപ്പിടാത്ത? ഇനി അതാണോ വിഷയം? ആ വിഷയത്തിലാണ് അവിടെ തർക്കം നടന്നത്. അപ്പോഴാണ് ഇവർ യോജിക്കുന്നില്ല, സംഘം രൂപീകരിക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഒന്നും. പിന്നെ അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രവൈദ്യരനോട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തലേദിവസം വൈകുന്നേരം ഗുരുവിന് കുടിക്കാൻ വേണ്ടി പാൽ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഗുരു മറ്റാഹാരമൊന്നും കഴിക്കുന്നില്ല. ഗുരു ഇങ്ങനെ ഇരിക്കുകയാണ്, ആഹാരമൊന്നും കഴിക്കുന്നില്ല. പാൽ കൊണ്ടുവച്ച് രാവിലെ നോക്കിയപ്പോൾ ആ പാല് പൂച്ച തട്ടി താഴെ തറയിൽ പരന്ന് കിടക്കുകയാണ്. ആൾക്കാർ വെച്ചെന്ന് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ പാലും കുടിച്ചില്ല. എന്തുകൊണ്ട്? ഇവരെങ്ങനെയെങ്കിലും യോജിപ്പിക്ക എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഗുരു ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ യോജിച്ചിട്ട് വേണം ഇനി ആഹാരം കഴിക്കാൻ. അപ്പോൾ ജലപാനം പോലും ചെയ്യാതെ അവിടെ ഇരുന്നു ഇവർ യോജിക്കാൻ വേണ്ടി. അപ്പോ അപ്പൊ പിന്നെ ഇന്ന് എന്നോട് പറയുകയാണ് ആര്, സത്യദാസ്, ഇവരെയൊക്കെ ഒന്ന് യോജിപ്പിക്കാൻ പറ്റുമോ? ഞാനും ഇതിലൊരു ഒരാളാണ്. ഗുരു വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം, ഞാൻ ഈ കൂട്ടത്തിലൊരാളാണ്. ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കുന്നു? കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ള ആർക്കാണ് ഇന്നിതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളാണ്? പുള്ളിക്കും കഴിയുന്നില്ല. അപ്പോ ഒരാൾ പറഞ്ഞ് വേറൊരാൾ അനുസരിക്കുക എന്ന് പറയുന്ന ആ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇപ്പം ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ആരും ആരെയും അനുസരിക്കാൻ ബാധ്യതയില്ല. പിന്നെ എന്താണോ, എല്ലാവരും കൂടിച്ചേർന്ന് പൊതു അഭിപ്രായങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുക. പൊതു അഭിപ്രായങ്ങൾ അതിനോട് യോജിക്കുക. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയായി പറയുന്ന എന്താണ്? ഒന്ന്, അവിടെ ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ, ഭൂരിപക്ഷം. അതെപ്പോഴും ജനാധിപത്യം അങ്ങനെ ആയിരിക്കും. അപ്പോൾ ന്യൂനപക്ഷമോ? അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം എന്താണ്? ഭൂരിപക്ഷം അനുസരിച്ചല്ലേ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം ശേഷിക്കുന്ന ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെ കൂടെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്നുള്ളൊരു, അതാണ് ഡെമോക്രസിയുടെ അടിസ്ഥാനം. ഭൂരിപക്ഷം തീരുമാനം എടുത്തോട്ടെ, പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ ശേഷിക്കുന്നവരുടെ താല്പര്യങ്ങളും കൂടെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു. ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഭൂരിപക്ഷം തീരുമാനങ്ങളെടുത്ത് പോവുക എന്നുള്ളതല്ലാതെ ഒരാൾ പറഞ്ഞ് വേറൊരാളെ കൊണ്ട് അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ജനാധിപത്യ രീതിയല്ല. ഇന്നാര് പറഞ്ഞു കേൾക്കുന്നു, വേറൊരാൾ പറഞ്ഞു കേൾക്കുന്നില്ല, അങ്ങനെയല്ല. അനുസരണയും അനുസരിപ്പിക്കലും അല്ല അത്. ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞെന്തുകൊണ്ട് അനുസരിപ്പിക്കുന്നില്ല, അതെന്റെ ജോലിയല്ല അനുസരിപ്പിക്കുക എന്ന് പറയുന്നു. ആരും അനുസരിക്കാനുള്ള ബാധ്യതയില്ല. മറിച്ചെന്താണ്? പൊതു അഭിപ്രായ രൂപീകരണം. അപ്പോൾ ഈ ധർമ്മപ്രചരണം എന്ന് പറയുന്ന സംഗതി ശരി, അത് ഓക്കെ. അനുശൂര്യത്തിന് നിൽക്കണമെന്നില്ല, പുറത്തു പോയാലും മതി. ഇവിടെ ഈ ഭരണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നവരാണ് ഇവിടെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതാണ് കോട്ടം. ഇതിൽ അത് എഴുതിയിട്ടുണ്ട്, കോട്ടങ്ങളെ കുറിച്ചുകൂടെ പറയണം. അപ്പൊ ആരുടെയെങ്കിലും എന്താണ് അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് തിരിച്ചറിയാതെ അധികാരങ്ങൾ പ്രയോഗിക്കാനും അധികാരങ്ങൾ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രവണത വരുമ്പോഴാണ് ഈ സംഘർഷങ്ങൾ വരുന്നത്. ഈ സംഘർഷങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എപ്പോഴും എവിടെയും സംഘർഷങ്ങൾക്ക് ഉത്തരവാദിത്വം അതിന് 80% ഭരിക്കുന്നവർക്കാണ് എൻ്റെ ഉത്തരവാദിത്വം. ഭരിക്കപ്പെടുന്നവർക്കല്ല, ഭരിക്കുന്നവർക്കാണ് എൻ്റെ ഉത്തരവാദിത്വം. അവര് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരെയൊക്കെ ഇണക്കി കൂടെ നിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ സംഘർഷങ്ങൾ ഒഴിവാകും. ഈ ഇത് കാര്യങ്ങൾ ഭരണമെന്ന് പറയുന്നത് ഞാൻ വെറുതെ വാക്ക് പറഞ്ഞെന്നേ ഉള്ളൂ. ഭരണമൊന്നുമല്ല, അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഭരണം നമ്മൾ പരിചയമുള്ള ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഈ ഡ്യൂട്ടികൾ അവരവർ ചെയ്തു പോകുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടെ കണക്കിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങളിലൂടെ അങ്ങനെ നടക്കില്ല എന്നൊരു മുൻധാരണയാണ്. എല്ലാവരും പറയുന്നത് എന്താണ്? ഇവരാരും മറ്റുള്ളവരാരും അനുസരിക്കില്ല. അനുസരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ പുറത്താക്കണം. ഇത് അനുസരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിനകത്തില്ല. ജനാധിപത്യത്തിൽ ആരും ആരെയും അനുസരിപ്പിക്കുന്നില്ല. പിന്നെ എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് സഹവർത്തിത്വം. കോ എക്സിസ്റ്റൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ സഹവർത്തിത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 50 പേരുണ്ടെങ്കിൽ ഒരാളെ ആശ്രയിച്ച് വേറെ കൂടെ നിലനിൽപ്പുള്ളൂ. ഒരുത്തൻ്റെ നേട്ടം എല്ലാവരുടെയും നേട്ടമായിരിക്കും, ഒരുത്തൻ്റെ കോട്ടം എല്ലാവരുടെയും കോട്ടമായിരിക്കും. ഒരു മോശം വാർത്ത പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വളരെ രസകരമായൊരു കാര്യം, ഞാനിപ്പോൾ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ സമാധിയുടെ മുമ്പ് വന്നപ്പോൾ അവിടെ ഒരു കാറിലിറങ്ങി വന്നിട്ട് ഒരു 3 പുരുഷന്മാർ പ്രായമുള്ള നല്ല കണ്ടാലറിയാം കുറച്ച് ബോധമുള്ള ആൾക്കാരാണ്, അതുപോലെയുള്ള ഒരു വളരെ പക്വതയുള്ള ഒരു സ്ത്രീയും അവിടെ നിന്നിട്ട് ആ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന അവർ വായിച്ചു, ആ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു അവർ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഇവർ വായിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച്, എന്നിട്ട് കൂടെ വന്നവരോടത്ത് പറഞ്ഞ് എന്നെ നോക്കി ഒരു ചിരി, ഈ എഴുതി വെച്ചിരിക്കുന്നൊക്കെ ഇവിടെയുള്ള സ്വാമിമാരൊന്ന് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് എന്നെ നോക്കി ഒരു ചിരി, ഞാനും ചിരിച്ച് ചിരിച്ച് ഞാനും ഇവിടത്തെ അല്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ നടന്നു പോകുന്നു, ഞാനിവിടത്തെ അല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മളിവിടത്തെ അല്ലാതിരിക്കുന്നതാണ് നമ്മളെ തടി രക്ഷിക്കാൻ നല്ലത്. ഇത് സമൂഹത്തിൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പം ഇവിടെ എന്താണോ, എനിക്ക് ജയിക്കണം, അതിനുവേണ്ടി മറ്റുള്ളവനെ തോൽപ്പിക്കുക, അതിന് ഏതറ്റം വരെയും പോവുക, ഏതറ്റം വരെയും പോയി തോൽപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതിൽ വരുന്ന ഈ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധർമ്മപ്രചരണവും പ്രസംഗിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഈ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് ആണ് ഇവരുടെ അറിയില്ലാത്തത്. ഒന്നുകിൽ താനൊരു വലിയ അധികാരിയായിട്ട് ഇതൊക്കെ കയ്യിലെടുത്ത് ബാക്കിയുള്ളവരെല്ലാം ഭരിക്കുക, അനുസരിപ്പിക്കാൻ ശ്രമിക്കുക, അനുസരിച്ചില്ലെങ്കിൽ അവനെയൊക്കെ സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കുക, ഇങ്ങനെയൊക്കെയുള്ള വെറും കാടൻ പ്രാകൃതമായ ജനാധിപത്യത്തിന് ഒരിക്കലും യോജിക്കാത്ത ഇത്തരമാണ് ആൾക്കാരുടെ മനസ്സിരിക്കുന്നത്. മനസ്സിൽ നിറയെ രാഗദ്വേഷങ്ങൾ നിറച്ചു വെച്ച് ഒന്നുകിൽ എന്റെ വഴിക്ക് വരിക അല്ലെങ്കിൽ പുറത്തു പോ, ഈ ഒരു മനോഭാവമാണ്. ഇത് മാറ്റിയെടുത്തേ പറ്റൂ. അപ്പൊ അതിന് കുറെ പേര് അനുകൂലിക്കാൻ, കുറെ പേര് എതിർക്കാനും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊരു ധാരണ ആർക്കും ഇല്ല. ഞാൻ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നില്ലെങ്കിൽ, എൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലും എൻ്റെ അധികാരത്തിലും നടന്നില്ലെങ്കിൽ ഞാൻ രാജിവെച്ച് കളയും. ഇതാണ് ഞാൻ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ പറയുന്ന പോലെ എല്ലാ കാര്യവും നടന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവമാണ്. എന്നിട്ട് ഈ രാഷ്ട്രീയക്കാരിൽ ഒരുപാട് മൂല്യമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ തന്നെ സ്വീകരിക്കുന്ന ചില അടവ് നയങ്ങളുണ്ട്. ആ അടവ് നയങ്ങൾ സ്വീകരിച്ചിട്ട് ഇവിടെ കിടന്ന് അതാണ് അവരിൽ നിന്ന് പഠിക്കുന്നത്. ഇവർ പഠിക്കുന്ന ധർമ്മവും പ്രചരണവും ഇതെല്ലാം മറന്നിട്ട് ഈ അടവ് നയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെയും നടപ്പിലാക്കുക, കുറേ പേരെ വെട്ടുക, ഒതുക്കുക. പണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നല്ലോ വെട്ടി നിരത്തൽ, ഇങ്ങനെയുള്ള വെട്ടി നിരത്തൽ പരിപാടികൾ. അതിനുവേണ്ടി ഇരുന്ന് കണക്ക് കൂട്ടുക, അതിനുവേണ്ടി കൂടിയാലോചനകൾ. ശരിയായ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ എന്തെന്ന് പറയുന്നത് ഇവിടെ പഠിക്കണം. അപ്പൊ ഒരു ടീമാണ്, ഒരാൾ ഭരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല, അവരൊക്കെ ടീം ലീഡർമാരാണ്. അതിൽ കഴിഞ്ഞ അതിനകത്ത് വേറെ ഒരു ടീം വർക്കാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു മനോഭാവത്തോടുകൂടി അത് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് അറിയാവുന്നുള്ള ആരെയും കൊണ്ടുവന്നിട്ട് ഈ ഇവരെല്ലാം വിളിച്ചിരുത്തി അതിനോടൊരു ക്ലാസ് എടുക്കണം. കാരണം ഇവർ പഠിക്കുന്നത് അത് ഗുരുദേവ കൃതികളൊന്നും, പിന്നെ ഇവർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, യാതൊരു പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അവരെന്താണ് രാഷ്ട്രീയക്കാരെ നോക്കുക, അവരെന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഗുണ്ടാ സംഘങ്ങളെ വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിപ്പിക്കുക, രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പോലീസിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, അവരൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇത് ഭരിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ജയ് വിളിക്കുക, സമൂഹത്തിൽ കുറെ ആൾക്കാരുമുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കണം. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അത് പഠിക്കും. അടുത്ത ദിവസം അദാനിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലാണ് അപ്പോ അയാളോട് ചോദിക്കുന്നു, ഇത്രയും സ്ഥാപനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരുപാട് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരനാണ്, അപ്പോ അയാളോട് ചോദിക്കുന്നു എങ്ങനെ ഇത് ഇത്രയും സ്ഥാപനങ്ങൾ, കാരണം അയാൾ തൊട്ടതൊക്കെ പൊന്നാക്കി പോവുകയാണ്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച് എന്നാലും അതിന് ടൈംസ് നൗ അവരുടെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോ എങ്ങനെയാണിത്? അപ്പോൾ പുള്ളിയുടെ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത പുള്ളി പറയും. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ സിഇഒമാർ ഒരുപാട് പേരുണ്ട് പുള്ളിയുടെ കീഴിൽ, എത്രയോ സ്ഥാപനങ്ങളാണ് ലോകം മുഴുവൻ. അപ്പോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഒരു പൊതു നയരൂപീകരണം ഈ നയരൂപീകരണം എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. ബാക്കിയെല്ലാം ആ നയം എന്താണെന്ന് പറയുന്ന അവർക്ക് മനസ്സിലായി കൊടുക്കും. ബാക്കി അവരുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എല്ലാം അവർ ചെയ്യുകയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ചെയ്യിക്കുന്ന ആളും ചെയ്യുന്നവരും എന്താണ് ഒരുപാട് യോഗ്യത ഉള്ളവരാണ്. അതുകൊണ്ട് നോക്കണം, ബോധമുള്ള ആൾക്കാരാണ്. എവിടെ? ഓ, അതാ നീ കണ്ടിട്ട് വേണ്ടിയ പരിഗണിക്ക. ആ അത്രയൊക്കെ ഉള്ളൂ. അവിടെ പിയോണിനെ കണ്ട് പറഞ്ഞിട്ട് വന്ന അതാ നീ കണ്ട കാര്യമില്ല. അതിരിക്കട്ടെ. അപ്പോ ഇതാണ്. അപ്പോ ഇത്രയും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഒരു നയം, ഒരു നയരൂപീകരണം ആണ് ഏറ്റവും പ്രധാനമായി അവരൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു ദിവസം ഇവിടെ വന്നിരുന്നുണ്ട്. ഇവിടെ വളരെ 90 വയസ്സായി. ഇപ്പോൾ വയ്യ. ഞങ്ങളൊരുപാട് യാത്ര ചെയ്യും, ചെയ്തിട്ടുണ്ട് ഒരുപാട് യാത്ര. അപ്പോൾ ഒരു യാത്രയിൽ ഞങ്ങളൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരാൾ വിളിച്ച് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ച്, ഒന്നും മനസ്സിലായില്ല. ഫോണിലാണ്, ഫോണെങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കാണാറില്ല. അപൂർവമായിട്ടാണ് ഒരാൾ വിളിച്ച് ഫോണെന്ന് ചോദിച്ച്. അപ്പോൾ പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഉടനെ തന്നെ വേറെ ആൾ വിളിച്ചിട്ട് പറഞ്ഞ്, ആ ആളും നമുക്ക് പറ്റിയ ആളല്ല, അയാൾ ശരിയാവില്ല, അയാളെ അങ്ങ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു CEO ആണ് വിളിച്ച് ചോദിച്ചത്. ഏതോ രാജ്യത്തിലാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടതെന്നുള്ള അയാൾ അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ പാടില്ല, ചോദിച്ച അയാളെ ഒരു പറ്റിയ ആളല്ല. ഇതാണ് അവരുടെ നിലപാട്. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെന്നാണ്. അപ്പം അറിയാമെന്നുള്ളവരെ അവസാനത്തിരിക്കാവൂ. പിന്നെ ഞാൻ ചോദിച്ചെന്താണ്, അപ്പോഴും പറഞ്ഞത് ഒരു സ്ഥാനത്ത് നമ്മളൊരാളെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. പിന്നെ നമ്മളോട് വിളിച്ചാൽ അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾ കഴിവില്ലാത്ത ആളെന്നാണ്. ഈ ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളതല്ല, ചോദിക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരാളുടെ ശേഷി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കങ്ങനെയുള്ള ആൾക്കാരില്ല. എന്നാലും ഇങ്ങനെയൊക്കെയാണെന്ന് ആൾക്കാർ അറിഞ്ഞിരിക്കണം. സ്വയം ചെയ്യുന്നതിന് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞില്ലെന്നാ എന്ത് ചെയ്യും, പ്രാപ്തി ഇല്ലാത്തവനും പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ശരി, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ബോധം ആൾക്കാർക്കുണ്ടാവും. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ആകെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിരുന്നു, വർഷത്തിലൊരിക്കൽ പെയിന്റ് അടിക്കുക, ഇതെല്ലാം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഒരു രസീത് മുറിക്കുക, ഇതൊക്കെയാണ് ജോലി. അല്പം കൃഷി ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പോലും ഒരു ട്രെയിനിങ് ആവശ്യമാണ്. ട്രെയിനിങ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഒരു ഭരണ നിർവഹണത്തിനുള്ള ഒരു പരിശീലനം ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ അതിൽ ആണ് ഈ സഹവർത്തിത്വമൊക്കെ പഠിക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരുമായിട്ട് യോജിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകും. ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യും. ഒരിക്കലും രണ്ടു കൂട്ടരും യോജിക്കത്തില്ല. എപ്പോഴും പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് രാജിയും രാജിവെപ്പിക്കലും അതും. ഒരു ചെറിയ സ്ഥാപനം ഇതെന്താ, ആത്മീയമായ മഹത്വമുണ്ട്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് വളരെ ചെറിയൊരു സ്ഥാപനമാണ്. കുറച്ച് ഭൂമിയുണ്ട്, അത്രയല്ലേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടല്ലോ. വലിയ സ്ഥാപനങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു റിഫ്രഷ്മെൻ്റ് കോഴ്സ് നടത്തണം. ബോധമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാണ് പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ബോധമില്ല. ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ വ്യാകരണവും തർക്കവും ഒക്കെ പഠിച്ചുകൊണ്ട് കാര്യമില്ല, എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടും കാര്യമില്ല. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ സഹകരിക്കേണ്ടത്? സഹകരണത്തെക്കുറിച്ച് പഠിക്കണം. അതൊന്നും ഇല്ലാത്തതാണ് ഇവിടുത്തെ കോട്ടം. പിന്നെ ഈ പഠിക്കുന്ന ഫിലോസഫിയോ അതും തലതിരിഞ്ഞ ഫിലോസഫിയാണ്. എന്താണോ വലത് കയ്യിൽ ഭഗവത്ഗീതയും ഇടത് കയ്യിൽ ചാണക്യസൂത്രവും, ഇതാണ് തലതിരിച്ചാ പഠിക്കുന്നു. ഇതും പഠിച്ചും കൊണ്ടിറങ്ങിയിട്ടവൻ കാണിച്ചു കൂട്ടുന്ന വേണ്ടാധീനങ്ങൾ, അതിലും വലിയ അപകടമാണ്. അത് ഒന്നിനൊന്നും മാറി, ഒന്നിനൊന്നും മാറി. ഈ ശിവഗിരിക്ക് പ്രശ്നങ്ങളുണ്ടായി. ഗുരു സമാധിയായ ഉടൻ തന്നെ പോലീസ് കേസ്, കോടതിയും ഇടപെടലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി. പിന്നെ കുറച്ചു കാലം വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ ഗോവിന്ദൻ സ്വാമിയുടെ കാലത്തൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി, എസ് എൻ ഡി പിയും ഇതും തമ്മിൽ. പിന്നെ കേസുകൾ, അപ്പോൾ എല്ലാവർക്കും ഒരു ഫൈറ്റിംഗ് നേച്ചറാണ്, യുദ്ധം ചെയ്യാനുള്ള ഒരു വാസനയാണ് എല്ലാവർക്കും. ഈ ഗീത പഠിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും യുദ്ധം ചെയ്യാനൊരു വാസനയാണുള്ളത്. സമാധാനത്തിൻ്റെ ആരെയും മുഖത്ത് നോക്കി നീ ആരടാ എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു പ്രവണതയാണ് ആദ്യം വരുന്നത്. അപ്പൊ മറ്റുള്ളവനെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമേ ഇവിടെ ആരിലും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വളർത്തിയെടുത്തു. അത് ഞാനിവിടെ വന്നപ്പോൾ അത് കണ്ടതാണത്. ഇവിടെ അങ്ങനെ ഒരു രീതി ഉണ്ടാക്കി. അത് അതിന് പൂർണ്ണമായും ഉത്തരവാദിത്തി ശാശ്വതാനന്ദ സ്വാമിയാണ് ഇവിടെ ഒരു ഗുണ്ടാ കൾച്ചർ വളർത്തിയെടുത്തത്. പലരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്തി ആൾക്കാരെ ഭരിക്കുക, എല്ലാവരെയും വരുതിക്ക് നിർത്തുക, എല്ലാവരെയും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക. ഇനിയിപ്പോൾ ഇവർ എത്രയൊക്കെ പൂഴ്ത്തിയാലും ശരി, അത് നേരിട്ട് അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കി ഒരാളെ അതിൻ്റെ ഗുണവും നേട്ടവും കോട്ടവും മനസ്സിലാക്കിയ ആളെന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ എല്ലാ ആ തകർച്ചയ്ക്കും കാരണം ഒരാളാണ്. ഇവിടെ ഒരു പുതിയ കൾച്ചറുണ്ട്. മറ്റത് അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വസ്തുതർക്കവും കുറേ കോടതി കേസുകളും അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതെന്തായി ഇവിടെ ഒരു അപരവൽക്കരണമുണ്ടായി. കുറേ പേരൊക്കെ ഇവിടെ നശിപ്പിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വലിയ ഗൂണ്ട മോഡലിൽ ഇവിടെ നിൽക്കണം, ശിവഗിരിയെ സംരക്ഷിക്കണം, അത് അക്രമത്തിലൂടെ സാധിക്കത്തുള്ളൂ. അന്നിവിടെ ജീവിച്ചിരുന്നവരോടത്ത് ചോദിച്ചറിയാം. അങ്ങനെ അവരും പാവങ്ങളാണ്, അവർക്കും അറിയത്തില്ല. അവരെ കൊണ്ട് കൈയൊക്കെ ചുരുട്ടി ഇവിടെയൊക്കെ ഇങ്ങനെ കാവ്യൊക്കെ കൊടുത്ത് ഗുണ്ടാ മോഡലൊക്കെ നടത്തിച്ച് ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അവരും അക്കാര്യത്തിൽ നിരപരാധികളാണ്. അങ്ങനെ ഒരു ക്ലാസ് കൊടുത്ത് ആൾക്കാരെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ അടവുകളൊക്കെ കൊണ്ടുവന്ന് അതാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ. അതിനെ തുടർന്ന് ഇപ്പോൾ അതിനെ അനുകരിക്കണം ഓരോരുത്തരും. ഒരു കസേര കെട്ടിക്കഴിഞ്ഞാൽ അതേ മോഡലിൽ ബാക്കിയുള്ളവരെയൊക്കെ അടിച്ച് ബോധിക്കുക, അതിനെ എതിർത്തവരും. എന്നോടൊന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്താണ് ഇവിടുത്തെ ഭരണം നടത്തുന്നത്? ശാശ്വതികാനന്ദ സ്വാമി രാമനെ എടുത്ത് കൃഷ്ണനെ അടിക്കും, കൃഷ്ണനെ എടുത്ത് രാമനെ അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കയ്യിൽ ഭരണം കിട്ടിയപ്പോൾ അവരും അത് തന്നെ ചെയ്യുന്നു. ഞാൻ തുറന്നു പറയുകയാണ്, എനിക്കിവിടെ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഭരണം കിട്ടിയപ്പോൾ അവരും അതൊക്കെ തന്നെ ചെയ്യുന്നു. ഓരോരുത്തരെടുത്ത് വേറെ അടിക്കുന്നു, അവനടുത്ത് വേറെ അടിക്കുന്നു, വീണ്ടും അതേ ശൈലി എതിർത്തിട്ട് അതേ ശൈലി പിന്തുടരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു കലക്ക വള്ളത്തിൽ മീൻ പിടിക്കുക, നേതാവായിരിക്കുക, അടങ്ങാത്ത പക മനസ്സിൽ. ഞാനീ ശാശ്വതാനന്ദ സ്വാമിയുടെ ആ ചെയ്തികളെയാണ് ഞാൻ വിമർശിക്കുന്നത്. സ്വാമി എന്ന് പറയുന്ന വ്യക്തിയല്ല, ആ വ്യക്തിയോട് എനിക്ക് സ്നേഹമാണ്. കാരണം എന്നോട് സ്നേഹമായിരുന്നു, എന്നോട് സ്നേഹമായിരുന്നു, എനിക്ക് സ്നേഹമാണ് ഇപ്പോഴും എന്നും. ആ വ്യക്തിയോട് എനിക്ക് വിരോധമില്ല. പക്ഷെ ആ വ്യക്തിത്വത്തിൽ ചില ഭാഗങ്ങളുണ്ട് നമുക്ക് യോജിക്കാൻ വയ്യാത്ത. ആ ഈ കലാപങ്ങളുണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ ബ്രഹ്മവിദ്യാലയം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇത് പ്രവർത്തനം തുടങ്ങി, അതിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ കലഹങ്ങൾക്ക് പുതിയ മാനം വന്നത്. ബ്രഹ്മവിദ്യാലയത്തിൻ്റെ കോട്ടത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ വളരെ വലുതായി. ഇതിന് കാരണം ആരാണ്? ഈ ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചു വന്ന ആൾക്കാരില്ല. അത് ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പഠിത്തത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് ഞാൻ പൂർണ്ണമായും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ധാരണ വന്നു, എല്ലാവരെയും അടിച്ചൊതുക്കി ഒതുക്കി ബലി ആണ് ഭരണം നടത്തേണ്ടത്. അവിടെ ഈ പഴയ പൗരോഹിത്യ രീതിയുടെ മറ്റൊരു പതിപ്പാണ് ഇവിടെ നടത്തുന്നത്. ഈ പൗരോഹിത്യ രീതിയുടെ പതിപ്പെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആദിവാസി തുടങ്ങി എല്ലാവരും എല്ലാ ആൾക്കാരും പുരോഹിതനോട് വിനീത വിധേയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയായിരിക്കണം. എല്ലാവരും പുരോഹിതന് വിനീത വിധേയനായി കീഴ്പ്പെട്ട് കഴിയണം. ഇതായിരുന്നു പഴയ പുരോഹിത വ്യവസ്ഥയുടെ. അങ്ങനെ കഴിയുന്നതാണ് രാമരാജ്യം എന്നാണ്. അന്നേണ്ട് പണ്ട് രാമരാജ്യം എന്ന് പറഞ്ഞു. എല്ലാവരും അതിനായിരിക്കണം. ഇനി അത് ഈ വ്യവസ്ഥയിൽ ഇവിടെ ഈ മണലിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാലും അവരെല്ലാം എന്ത് ചെയ്യണം, ഈ പൗരോഹിത്യത്തിന് കീഴ്പ്പെട്ട് അവരോട് വിനീത വിധേയമായി അങ്ങനെ കഴിയണം, അവരോട് വിധേയപ്പെട്ട് കഴിയണം. അങ്ങനെ ഒരു ആശയത്തെ പിൻപറ്റുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെയാണ് ഇവിടെയും. ഇവരും ധരിക്കുന്ന എന്താണ്, ഒരാള് നേതാവായിരിക്കും, ആ നേതാവിന്റെ സ്തുതിപാഠകന്മാരും കുറെ പേർ, ബാക്കിയുള്ളവരെല്ലാവരും ആ നേതാവിന് കീഴ്പ്പെട്ട് വിനീത വിധേയരായി നേതാവിന്റെ കീഴിൽ നടക്കണം. നേതാവ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കും, നേതാവാണ് ഇതിന്റെ എല്ലാം, ജീവാത്മാവും പരമാത്മാവും ആ നേതാവായിരിക്കും. അങ്ങനെ വരട്ടെ, ഞാൻ പറയട്ടെ. അപ്പോ ഇതെന്താണ്, ഈ ഗുരു എന്ന് പറയുന്ന സങ്കല്പം അതല്ല. ഗുരു എന്ന് പറയുന്ന എന്താണ്, ഗുരു സർവലോക അനുരൂപമായ, അതാണ് ഗുരുവിന്റെ നിലപാടെന്ന് പറയുന്നത്. അപ്പോ ഗുരുവിന് അവിടെ സ്വാർത്ഥതയില്ല. എന്നിട്ട് കൂടി ശിഷ്യന്മാർ ഗുരുവിന്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷെ ഇതങ്ങനെയല്ല, അധീശത്വമാണ്, തന്റെ അധീനത്തിൽ എല്ലാം ഇരിക്കണം, ബാക്കിയുള്ളവരല്ല. അപ്പൊ ഈ എന്താണ്, വേണ്ടത്ര ബുദ്ധിയും ശേഷിയൊന്നും ഇല്ലാത്ത ഈ പറയുന്ന ആൾക്കാർ, അവർ ഇതെന്തോ ഒരു വലിയ വൈഭവമാണെന്ന് കരുതി ഈ ഒരു വ്യക്തിക്ക് എല്ലാം കീഴ്പ്പെട്ട് മര്യാദാ രാമന്മാരായ അനുസരണയുള്ളവർ ജീവിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ജീവിക്കില്ല. അങ്ങനെ ജീവിക്കാൻ തയ്യാറാകാത്തവർ പുറത്തു പോവുക, ബഹിഷ്കരണം, ഇതൊക്കെ വളരെ പ്രാകൃതമായ ആശയങ്ങളാണ്. ഒരാളെ പുറത്താക്കുക ഒരു സമൂഹത്തിൽ നിന്നേ, ഇത് ഗോത്ര സംസ്കാരമാണ്, നിങ്ങളൊരാളെ പുറത്താക്കി കളയുക എന്ന് പറയുന്നു. അന്ന് ഒരിക്കലും ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് ചേർന്നതല്ല. പുറത്താക്കുക, ബഹിഷ്കൃതരാക്കുക. ഇത് പണ്ട് ചെയ്ത ആ ബഹിഷ്കരണം തന്നെയാണ്, വേറെ രീതി വരുന്നേ ഉള്ളൂ. ബഹിഷ്കരിക്കുക, നിങ്ങളെന്തുപയോഗിച്ചാണ് ബഹിഷ്കരിക്കുന്നത്, നിങ്ങൾക്കുള്ള ചില അധികാരങ്ങൾ ഉപയോഗിച്ച് കുറച്ചുപേരെ ബഹിഷ്കരിക്കുക. ആ ബഹിഷ്കരണത്തിൽ നിന്ന് സസ്പെൻഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താണ്, തികച്ചും കാടത്തരമായ പരിപാടികളാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ശരിക്കും നേരിട്ട് പറയുകയാണ്, ബോധമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ബുദ്ധിക്ക് തെളിച്ചമില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ചെയ്യുന്നവരിതൊക്കെ എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് ഇവർ കരുതുന്നത്. എങ്ങനെ? ഇവർ സ്വയം ആലോചിക്കണം, ഞങ്ങളൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടവരാണ് ഒരു കാലത്ത്. ഇന്ന് ബഹിഷ്കരിക്കുന്നവർക്കും ന്യായീകരണങ്ങളുണ്ട്, ഇന്ന കാര്യം കൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നാ ഇവരാലോചിക്കണം. ഇവരെ ബഹിഷ്കരിച്ചവർക്കും കാരണം ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ മനുഷ്യൻ ചിന്തിക്കാത്തത്? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങളെ ബഹിഷ്കരിച്ചവർക്കും കാരണമുണ്ടായിരുന്നു പറയാൻ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ബഹിഷ്കരിക്കുമ്പം നിങ്ങൾക്കും കാരണമുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? രാഗദ്വേഷങ്ങളല്ലാതെ ഇതിന്റെ പിന്നിൽ എന്താ ഉള്ളത്? അപ്പൊ ഇതൊക്കെയാണ് മാറ്റിയെടുക്കേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ധരിച്ചിരിക്കും. അപ്പൊ ബ്രഹ്മവിദ്യാലയത്തിന് സംഭവിക്കുന്ന കോട്ടങ്ങൾ ഇതാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഇത് കാണിക്കുക എന്നാണ്. അപ്പോ ചിലർ പറയുന്ന എന്താണ്, ഏകാധിപത്യം ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കും. ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ട്. ഒരാളുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു സ്വാമി വന്ന് എന്നോട് പറഞ്ഞു, എന്താണ് പണ്ടത്തെ ശാശ്വതാനന്ദ സ്വാമിയുടെ നയങ്ങളായിരുന്നു നല്ലത്. ശാശ്വതാനന്ദ സ്വാമിയുടെ നയം എന്ന് വെച്ചാൽ ഏകാധിപത്യം, അതാണ് നല്ലത്. അതിനെ എതിർത്തയാളാണ്, അതിന് വേണ്ടിയിട്ട് എന്താണ് പോലീസ് ജയിലിൽ പോയി കിടന്നയാളാണ്. എന്നോട് അതാണ് നല്ലത്. കാരണം എന്താണ്, ഇവരെ എതിർക്കുന്നു, ഇവരൊക്കെ എതിർക്കുന്ന എന്തിനു വേണ്ടി? ഏകാധിപത്യത്തെ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ ഏകാധിപത്യം എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുന്നത് ഏകാധിപത്യത്തെ അല്ലേ എതിർക്കുന്നു. പിന്നെയോ, ഈ ഏകാധിപത്യത്തെ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എതിർപ്പ്. വേറൊരാളുടെ കൈയിരിക്കുന്ന ഏകാധിപത്യം തൻ്റെ കൈ വരണം, ഇതിനാണ് എതിർപ്പ് മുഴുവൻ. എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്, എതിർത്തിട്ട് അതിഞ്ഞ് പിടിച്ചെടുക്കുക, എന്നിട്ട് താനൊരു ഏകാധിപതിയാകുക. പക്ഷേ എതിർക്കുന്ന സമയത്ത് എന്ത് പറയും? ഞാൻ ഏകാധിപത്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, ഞാൻ ഏകാധിപത്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ ആഗ്രഹം എന്താണ്? എതിർത്തിട്ട് ഏകാധിപത്യം കൈവയ്ക്കുക. അപ്പൊ ഇത് ഞാനിത് പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. എനിക്കും പഠിക്കാനുണ്ട്, ഞാനും പഠിച്ചിട്ടുണ്ട്. ശിവഗിരിയിൽ നിന്ന് കിട്ടിയതുപോലുള്ള അനുഭവം വേറെ ഒരിടത്തു നിന്ന് കിട്ടിയിട്ടില്ല. എന്റെ കാഴ്ചപ്പാടിലും ഞാൻ ഒരുപാട് കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആദ്യം നമുക്ക് ഇതാണ് ശരിയെന്ന് തോന്നുന്നു, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ ഏകാധിപതിയായിരുന്നു ഭരിക്കുന്നതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞാണ് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞ ഏകാധിപത്യത്തിൽ കീഴിലായിരിക്കണം, എന്നാലേ ഇന്ത്യ ശരിയാവും. അപ്പൊ വലിയ ഒരു ത്യാഗിയാണ്, ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പുള്ളിക്കുണ്ടായിരുന്നു. അതാണ് പ്രധാനമായിട്ടും പുള്ളിക്ക് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ധാരയോട് യോജിച്ചു നിൽക്കാൻ വയ്യാതെ പുള്ളി പോയി കണ്ടുതരാം ഇന്ത്യ സ്വതന്ത്രപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറിനെ പറ്റിയ ആളെ ഉണ്ടത്, കാരണം അയാൾ ഏകാധിപതിയാണ്. അപ്പൊ അതൊക്കെ പരാജയപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ഇതാണ് ഞാൻ പറയുന്നത്. എന്റെ കോട്ടം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുള്ള കോട്ടങ്ങളാണ്, അതാണ് ഇവിടുത്തെ കോട്ടം. ഗുണ്ടായുസമില്ലാതെ ഇവിടെ ഭരിക്കാൻ പറ്റില്ല എന്ന് ശാശ്വതൻ സ്വാമി എന്നോട് പലവണ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ വേണം. ആദ്യം പറയുമ്പോൾ ഞാനും വിശ്വസിച്ചത് ശരിയായിരിക്കും, ശിവഗിരി അത്രയും ഭീകരമായൊരു സ്ഥാനമാണ്, ഇവിടെ കെ 47 കൊണ്ട് നിന്നാലും ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഞാനും അങ്ങനെ, കാരണം നമുക്കറിയത്തില്ലല്ലോ, പലവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കയറി ഇറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവസാനം അത് എൻ്റെ നേരെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് അതാവശ്യമില്ല, 1% ആവശ്യമില്ല എന്നുള്ള ബോധ്യം വേണം. എന്തുകൊണ്ട്? നമ്മൾ ജീവിക്കുന്ന നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ്. നമുക്ക് പ്രൈവറ്റ് കൊണ്ടിടാൻ ആവശ്യമുണ്ട്. ഇവിടെ എന്താണ് നിയമവ്യവസ്ഥയുണ്ട്, നമ്മളതിന് വിധേയമായി ജീവിച്ചാൽ മതി, മറ്റൊന്നിന്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാറിൽ പോകുമ്പോൾ എപ്പോഴും എന്റെ കാറിലൊരു ഗൂണ്ടയെ കൂടെ വെച്ചുകൊണ്ട് പോകേണ്ടി വരും. എന്റെ പ്രൊട്ടക്ഷൻ ബോഡി ഗാർഡെന്ന് പേരിട്ടാൽ മതി, അതിന്റെ ആവശ്യമില്ല. നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് അതിന്റെ ആവശ്യമില്ല. പ്രതീക്ഷ എന്ന് പറയുന്ന ഇതാണ്. ഇവിടെയുള്ള ഇവിടുത്തെ പ്രശ്നം മുഴുവൻ കിടക്കുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലാണ്. ഈ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ് അത് പൊതുധാരണയിലും സഹവർത്തിത്വത്തിലും ആണ് ഇവിടുത്തെ ഭരണം കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു പൊതുബോധം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതിന് കഴിവുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് സ്വാമിമാരെ വിളിച്ചിരുത്തി ക്ലാസ് എടുക്കും. അല്ല വേറെ വഴിയൊന്നുമില്ല. അവരെയൊക്കെ ചെറിയ നോട്ട് ബുക്ക് കൊടുത്ത് എഴുതി പഠിക്കും, കാരണം ഇവിടെ എല്ലാവരും സർവജ്ഞന്മാരായിട്ടായിരിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സഹവർത്തിത്വത്തിൽ എങ്ങനെ ഭരണം കൊണ്ടുപോകാന്നുള്ള മനസ്സിലാവും. അതാണ് പരിഹരിക്കാനുള്ള ഒരു വഴിയെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പല ഗ്രൂപ്പുകൾ ഇവിടെ ഒരു ലയനം സംഭവിക്കുന്നു. ഒരു കോമൺ മിനിമം പ്രോഗ്രാം, കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാകും. എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളെയും കൂടെ അതിന്റെ അടിസ്ഥാനത്തിൽ ലയിപ്പിക്കണം. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഗുരുവിന്റെ പേര് പറയും, അവിടെ ആ സമാധിയുടെ മുമ്പ് ചെന്ന് കിടന്ന് സർക്കസുകൾ കാണിക്കുന്നതൊക്കെ വെറുതെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വ്യക്തികൾക്ക് ബോധമുണ്ടാവണം. ഗുരുവിനോട് ഭക്തി വേണ്ടെന്നുള്ള പറയുന്നു, ഈ പ്രകടഭക്തിയിൽ കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നു. മനസ്സിൽ അത് വേണം. പ്രകടഭക്തി കാണിക്കുകയും പുറമെ വേറെ ഒന്നും ചെയ്യുന്നതിനർത്ഥം ഗുരുവിനോട് വിധേയത്വം എന്ന് പറയുന്ന നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിക്കണം. ഗുരുവിന്റെ ഭക്തി പ്രവൃത്തിയിലൂടെ കാണിക്കണം. പണ്ട് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞില്ലേ, അയ്യപ്പന്റെ ദൈവം അയ്യപ്പന്റെ വാക്കിലും കർമ്മത്തിലുമാണ്. അതുപോലെ വാക്കിലും കർമ്മത്തിലും ദൈവം വേണം. അങ്ങനെ വന്നാലേ ഇത് ശരിയാകത്തു. എന്താണ് പറയാൻ വന്നത്? സ്വാമി പറയാൻ വന്നത് അവിടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. അതെങ്ങനെയാണ്? ഒരാളുടെ മുമ്പിൽ വേറൊരാളെ വിനയം കാണിക്കിച്ച മ്ലേച്ഛനാവുന്നില്ല. പിന്നെ അതെ, ആദ്യം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗീവ് ആൻഡ് ടേക്ക്, നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോ എന്താണ് ഇവിടുത്തെ പ്രസിഡന്റ് ഇവിടുത്തെ വേറൊരാളിന്റെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മഹത്വം എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ എന്താ പഠിപ്പിച്ചത്? അവരുടെ കാലിൽ കാല് കഴിയിച്ച്. അപ്പൊ ഇവിടെ എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ പറയുന്ന ഏറ്റവും ഉയർന്നിരിക്കുന്ന ആൾ ഓരോരുത്തരുടെ മുമ്പിലും പോയി താഴുകയാണെങ്കിൽ ഏറ്റവും മഹത്താണ് ആ മനുഷ്യനെ ഞാൻ അങ്ങേറ്റം ബഹുമാനിക്കും, ഗുരുദേവനെ തുല്യനായിട്ട് ഞാൻ കാണും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും മോശം കാര്യമില്ല. അങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ എന്തായാലും ഉള്ളുകൊണ്ട് ആ മനുഷ്യന് എല്ലാവരും യോജിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉള്ളുകൊണ്ട്, പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള അറിയത്തില്ല. മറ്റാരെക്കാളും ശിവഗിരിയുടെ അങ്ങേറ്റത്തെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്ന ആളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അതെങ്ങനെ പ്രവൃത്തി നടപ്പിലാക്കണമെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് അങ്ങനെ വിനയഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നമ്മുടെ രീതിയല്ല വേണ്ടത്. ആരടാ നീ, എന്തടാ എന്ന് ചോദിക്കുന്നതല്ല. ആ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. അവിടെ തന്നെ സ്വന്തം കാഴ്ചപ്പാടാൻ മാറ്റേണ്ടത്, തിരുത്തേണ്ടത്. നമ്മൾ വേറെ ആരുടെ മുമ്പിൽ താഴാൻ പാടില്ല, ഞാൻ വലിയ കേമനാണ് എന്നല്ല. അത് മാറ്റിയിട്ട് അത് അതുപോലെ ആവണം ഓരോരുത്തരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ആ ചെയ്ത വ്യക്തിയെ മനസ്സുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, യാതൊരു സംശയമില്ല. അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി വിനയഭാവത്തിൽ താഴ്ന്ന ഭാവത്തിൽ നിന്നും. അത് മ്ലേച്ഛമല്ല, അത് ആ കാഴ്ചപ്പാടെ മാറ്റണം. ഒരാളുടെ മുമ്പിൽ നമ്മൾ വിനയഭാവത്തിലോ സ്നേഹഭാവത്തിലോ നിൽക്കുന്നതിനെല്ലാം മ്ലേച്ഛം എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഈ മ്ലേച്ഛം എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്ന പണ്ട് ഇവിടുത്തെ പുരോഹിതന്മാർ ബാക്കിയുള്ളവരെ ആക്ഷേപിക്കുക ഉപയോഗിച്ച വാക്കാണ്. ആ ഭാഷ തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഭാഷ തന്നെ തെറ്റാണ്. ഉദ്ധമതമല്ല പണ്ട് മെളിച്ചിത വൈ നഭാഷിതവ്യൂ എന്നൊക്കെ പണ്ട് ഈ പതഞ്ജലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നവർ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരെന്നും ബാക്കി ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ മ്ലേച്ഛന്മാരെന്നും അവരുടെ ഭാഷ മ്ലേച്ഛമാണെന്നും. അത് കൂടുതലും അന്ന് പറഞ്ഞിരുന്നത് ഈ യവനന്മാർ ഇങ്ങോട്ട് വന്നപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞതാണ്. പതഞ്ജലിയുടെ കാലമെന്ന് പറയുന്നത് യവനന്മാരൊക്കെ വരുന്ന കാലമാണ്. പിന്നെ മുസ്ലിങ്ങളും വന്നിരുന്നു, അറബികൾ കച്ചവടത്തിൽ, ഈജിപ്ഷ്യൻസ് വന്നിരുന്നു, അവരെയൊക്കെ ഉപയോഗിച്ച് ഗ്രീക്കുകാർ വന്നിരുന്നു. അപ്പോൾ ഈ സംസ്കൃതം ഒഴികെ ബാക്കിയുള്ളതെല്ലാം മ്ലേച്ഛ ഭാഷ എന്ന് പറഞ്ഞിരുന്നു. ശബ്ദം തന്നെ വൃത്തികെട്ട ഒരു ശബ്ദം പറ്റി നമ്മൾ ചിലപ്പോൾ അറിയാതെ ഞാനും പറഞ്ഞു പോകും, പക്ഷെ വൃത്തികെട്ട ഒരു ശബ്ദമാണ്. മ്ലേച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിലെ ഏറ്റവും വലിയ തെറിയേക്കാളും മോശമായ തെറിയ. അത്തരം ഭാഷകളൊന്നും ഉപയോഗിക്കരുത്, അത്രയും നമ്മൾ തരം താഴാൻ പാടില്ല. പണ്ടിങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി അത് ഉപയോഗിച്ച ഭാഷയാണ്, അതാണ് വേണ്ടത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഗീവ് ആൻഡ് ടേക്ക്. നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തിട്ട് അവരിൽ നിന്ന് ബഹുമാനം വാങ്ങുക, അതാണ് വേണ്ടത്. അല്ലാതെ കാണുന്നവനെ കയറി മറ്റേ മോനെ നിന്ന് സംബോധന ചെയ്യുന്ന അല്ല വേണ്ടത്, മാറ്റിയെടുക്കും. മനസ്സിലാക്കാനാണെങ്കിൽ ഇത്രയും ധാരാളം മതി, മനസ്സിലായില്ലെങ്കിൽ ഇനിയൊട്ടും മനസ്സിലാക്കും.